ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരാചാര്യം ഭാഷ്യം അധ്യായം 1 പാദം 4 അധികരണമാറ സൂത്രം 22. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, നിരപവാദ വിജ്ഞാനം എന്താണത്? പിന്നെ സുനിശ്ചിതാർത്ഥം. ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് പറയുന്നു, തത്ര കോമോഹ കശോക ഏകത്വം അനുപശ്യത. ഏകത്വം കാണുന്നവന് ശോകമോഹങ്ങൾ എവിടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നിഷേധാർത്ഥത്തിലാണ്. ചോദ്യത്തിലാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അത് നിഷേധത്തിൽ, ഫലത്തിൽ നിഷേധമായി വരും. ഏകത്വം കാണുന്നവന് ശോകമോഹങ്ങളില്ല. ചതുസൂത്രിയിൽ നമ്മൾ ചർച്ച ചെയ്തതോടെ പൂർവക്ഷി ചോദിച്ചു, ഏകത്വം കാണുന്നവനും ഉണ്ടല്ലോ ശോകമോഹങ്ങൾ എന്ന് പറഞ്ഞു. സാറിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏകത്വം കാണുന്നവന് ശോകമോഹങ്ങളില്ലെന്ന് പറഞ്ഞാൽ ഏകത്വദർശി എന്ന് നമ്മൾ കരുതുന്നവരും ശോകമോഹം എന്ന് വെച്ചാൽ അല്ല. ശോകമോഹം ഉപലക്ഷണമായി പറയുകയാണ്. എന്താണോ ഒരാൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, മുക്തി എന്നുള്ള കോട്ടെ, കുറഞ്ഞ പക്ഷം മനസ്സിൻ്റെ ശാന്തി, സമാധാനം, ഇതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് കഴിയുന്നില്ല എന്നുള്ള കാര്യം വേറെ, പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പെടുന്നതാണ് ഈ ദ്വന്ദ്വങ്ങൾ, ശോകമോഹങ്ങൾ, കാമക്രോധങ്ങൾ, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വീണ്ടും ദ്വന്ദ്വ അനുഭവങ്ങൾ, മാനാപമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏകത്വദർശിക്ക് അതില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, അതെങ്ങനെയാണ്? ഏകത്വദർശികളിലും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ വ്യത്യാസം? അപ്പോൾ അവിടെ ഭാഷകാരൻ എന്ത് മറുപടിയാണ് പറഞ്ഞത്? അതെ, അത് തന്നെ. അതിന് മുമ്പ് ഒന്നുകൂടി പറഞ്ഞു, പറഞ്ഞ് ശരി തന്നെയാണ്, ആ സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരാളിൽ കാണാൻ, അതാണ് പ്രധാനപ്പെട്ടത്. മറ്റേ രണ്ടാമതേ വരുന്നുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ ഉത്തരം ശരിയാണ്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഉത്തരമല്ലെന്നേ ഉള്ളൂ. അതെല്ലാം ശരി, അതൊന്നും ഞാൻ തന്നെ പറഞ്ഞ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്നാലും അവിടെ ഭാഷ്യകാരൻ പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ അതല്ല ശരി. അതൊക്കെ എന്താണ് വേദാന്തം, അതൊക്കെ ശരിയല്ല. പക്ഷെ ഭാഷകാരം പറഞ്ഞ അതൊന്നും, ഭാഷകാരം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവൻ ഏകത്വദർശിയല്ല, അത് ഓർമ്മയുണ്ട. അങ്ങനെ ശോകമോഹാദികൾ ഒരുവനിൽ കാണുന്നുണ്ടെങ്കിൽ അവൻ ഏകത്വദർശിയല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരിലെങ്കിലും പൂർവവത് ഏകത്വ ദർശനത്തിന് ശേഷം ശോകമോഹാദികൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അനേകത്വ ദർശിയല്ല, സംശയമെന്താ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? അതാണ് സുനിശ്ചിതാർത്ഥം എന്ന് പറഞ്ഞത്. ഏകത്വദർശിയിൽ ശോകമോഹങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ. അതിൽ പിന്നെ വേറെ അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം എന്നല്ല പറയുന്നത്. ഇല്ല എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, അവിടെ ശോകമോഹങ്ങളില്ല. എന്നുവെച്ചാൽ എന്തിന് ഈ സംസാരം പോലും ത്രികാലത്തിലും ഭൂത വർത്തമാന ഭാവി കാലത്തിലും തന്നിൽ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന സുനിശ്ചിതമായ ബോധമുള്ളവനെ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ശോകമോഹങ്ങൾ സംസാരം അനുഭവപ്പെടുന്ന ഉള്ളിൽ മാത്രമല്ലല്ലോ, പുറമേയും കാണുന്നില്ലേ ഈ ലോകം മുഴുവൻ. ലോകം, ലോകത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ ഇതെല്ലാം അനുഭവപ്പെടുന്നില്ലേ. അപ്പൊ അത് എങ്ങനെയാണ് അറിയുന്നത്? അതൊന്നും തന്നിൽ പരമാർത്ഥത്തിലില്ല എന്നാണ്, അതാണ് അതിന്റെ ആശയമാണ് നിങ്ങൾ പറഞ്ഞത്. പ്രതീതിയാണ് അല്ലെങ്കിൽ പശുവാദി വിശേഷ. അപ്പോ മുഖ്യമായിട്ടുള്ള എന്താണോ ഭാഷകാരം പറഞ്ഞ സമാധാനം, അങ്ങനെ ഇല്ല എന്ന് ഒരു ബോധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ശോകമോഹങ്ങളില്ല. അതിൽ പിന്നെ വേറെ രണ്ടാമത് അതിനൊരർത്ഥമില്ല. പാരമാർത്ഥികമായി നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരാൾ പറയുകയാണ്, ശരി ഈ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ശ്രദ്ധിച്ചു കേട്ടു. ഭഗവാൻ ചോദിച്ചത് നീ ഇതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു എല്ലാം മനസ്സിലായോ? മനസ്സിലായി. അതെല്ലാം പറഞ്ഞ ശേഷം എനിക്ക് വീണ്ടും ശോകമോഹങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവനത് ശ്രദ്ധിച്ചില്ല, കേട്ടില്ല, മനസ്സിലായില്ല. അർജുനന് പറ്റിയതുപോലെ അവർ, അർജുനന് ഒരു ചരിത്ര സംഭവമായിട്ട് എടുക്കുകയാണെങ്കിൽ അതുപോലെ വീണ്ടും പഴയതുപോലെ തന്നെ. അപ്പം അങ്ങനെ വരാൻ പാടില്ല. മനസ്സുനിശ്ചിതാർത്ഥം എന്ന് പറഞ്ഞത് ഒരാൾ അത് ശരിയായ രീതിയിൽ ബോധിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ ആ ജ്ഞാനം അബാധിതമാണ്, നിരപവാദ ജ്ഞാനമാണെന്ന് പറഞ്ഞു. പരമാർത്ഥത്തിലില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെന്നെങ്ങനെയാണ് ധരിക്കുന്നത്? അത് പറഞ്ഞു, അത് അങ്ങനെ വരാൻ വഴിയില്ല. അതുകൊണ്ട് ഇല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ അവിടെ ശോകമോഹങ്ങൾ തന്നെ ഇല്ല എന്ന് തന്നെ ധരിക്കുന്നു. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ അയാളത് ബോധിച്ചിട്ടില്ല, അതാണ് അങ്ങനെ സ്വീകരിക്കുന്നതായിരിക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എങ്ങനെ? ഒരാള് നമ്മൾ സാധാരണ പറയുന്നതല്ല, അതിനൊരു സമാധാനമേ ഉള്ളൂ. ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, സാറിന് എല്ലാവരും ചോദിക്കുന്ന ഒരാൾ, ഒരാൾ ഈ തത്വത്തേക്ക് ഉപദേശിക്കുന്നു, പക്ഷെ അയാളെ വളരെ ഞാനങ്ങോട്ട് അടുത്ത് പരീക്ഷ നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഈ ഉപദേശിക്കുന്ന തത്വത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്ഷേപം വരും. അതിന് ആദ്യത്തെ സമാനം നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ അപ്പം തിന്നാൽ പോരെ കുഴി എണ്ണണമെന്ന്. ഒരുത്തനിതൊക്കെ പറഞ്ഞു തരുന്നു കാര്യങ്ങൾ, അത് മനസ്സിലാക്കിയപ്പോരെ. പിന്നെ അവൻ്റെ ബയോഡേറ്റയൊക്കെ പരിശോധിക്കേണ്ട കാര്യമുള്ളു. അത് പരിശോധിക്കാൻ പോകുമ്പോൾ പറയൂ, ഇയാൾ പറയുന്ന പോലെ അല്ലല്ലോ ഇയാളുടെ കാര്യങ്ങളെന്ന് പറയും. അതെന്താ ഇങ്ങനെ പറയുന്നതും അയാളുടെ പ്രവൃത്തിയായിട്ട് യോജിക്കുന്നില്ല. അയാൾ പറയുന്നത് തത്വം, പ്രവൃത്തി ശരിയല്ല എന്ന് പറയും. രണ്ടു തരത്തിലും സംഭവിക്കാം. ഒന്ന് ഭാഷ്യകാരൻ പറഞ്ഞതുപോലെ ഒരുവനീ ശോകമോഹങ്ങൾ തന്നിലില്ല എന്ന് പറഞ്ഞതിന് ശേഷം അയാളിൽ ശോകമോഹങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ അറിഞ്ഞിട്ടല്ല പറയുന്നത്. അതാണ് കാരണം. ഇനി അങ്ങനെയല്ല, ശോകമോഹങ്ങളില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അയാളിൽ ശോകമോഹങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം, ശിഷ്യന്റെ അഭിപ്രായം. പറയുന്നവരുടെ അഭിപ്രായമല്ല, ശിഷ്യൻ അങ്ങനെ തോന്നുന്നു. മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗുരുക്കന്മാരെല്ലാം ശിഷ്യന്മാരെ ഒരുപാട് സ്തുതിക്കുകയും ഇതൊക്കെ ചെയ്യുമെങ്കിലും ഏതെങ്കിലും ചില സന്ദർഭത്തിൽ നിന്ദിക്കുകയും ചെയ്യും. അത് സാധാരണ ആണ്, അത് സ്പഷ്ടമായിട്ടായിരിക്കില്ല. കാരണം സ്തുതിക്കുന്നത് ഉച്ചത്തിലായിരിക്കും, നിന്ദിക്കുന്നത് രഹസ്യമായിട്ടും മനസ്സിലായിരിക്കും. അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നവരെയാണ്. കാരണം എന്തുകൊണ്ട്? മനുഷ്യന്റെ സ്വഭാവമാണ്. എന്തനുകൂലമായി കാണുന്നോ അതിനെ പുകഴ്ത്തു, എന്ത് പ്രതികൂലമായി വരുന്നോ അപ്പോൾ അതിനെ ഇകഴ്ത്തു. അത് മനുഷ്യ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്ന് ആർക്കും മാറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാം പരസ്യമാകത്തില്ലെന്നേ ഉള്ളൂ, ചിലർ പരസ്യമാക്കും. അപ്പോൾ ഒരുവൻ തത്വത്തെ ദർശിച്ചവന് ശോകമോഹങ്ങളില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ശോകമോഹങ്ങൾ കാണുന്നു ഉണ്ടെങ്കിൽ ഭാഷ്യകാരൻ പറഞ്ഞത് അവൻ തത്വത്തെ അറിഞ്ഞിട്ടില്ല. ഇനി ഒരു ശിഷ്യന്റെ അഭിപ്രായത്തിൽ എന്താണ്? ശോകമോഹങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തത്വവിരുദ്ധമാണല്ലോ അത്. അതിന് സമാനം പറഞ്ഞാൽ എന്താണ്? പശുവാദി വിശ്വ അവിശേഷ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് തൻ്റെ അഭിപ്രായമാണത്, തത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് കാണുന്നവൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ അത് പറയുന്നു, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന് സമാനം പറഞ്ഞു. പശുവാദി വിശ്വ അവിശേഷ ഈ ഭാഗം ബ്രഹ്മസൂത്ര വ്യാഖ്യാതാക്കളെല്ലാം വ്യാഖ്യാനിച്ച് വേറത്ത ഭാഗം. ഇതങ്ങോട്ട് പൊരുത്തപ്പെടുത്താൻ പറ്റുന്നില്ല ആൾക്കാർക്ക്, ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? എന്തുകൊണ്ടങ്ങനെ ഭാഷ്യകാരൻ പറഞ്ഞു? പലർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നമുക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, ശരിയായ ബോധിച്ചില്ല. അതിൻ്റെ സുനിശ്ചിതത്വം ഒരുവൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് വേറൊരാളെ പോയി പരിശോധിച്ചിട്ട് അയാളിലുണ്ടോ ഇല്ലയോ, അയാളുടെ വാക്കിന്നതാണ് പ്രവൃത്തി അങ്ങനെയല്ലേ, ഇങ്ങനെ പരിശോധിച്ചതിന് തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. അവനവൻ്റെ കാര്യത്തിൽ നോക്കണം, അതേ ഉള്ളൂ ഇതിന് പരിഹാരം. സ്വന്തം കാര്യത്തിൽ നോക്കുക, തനിക്കൊരു കാര്യത്തിൽ സുനിശ്ചിതമായ ബോധമുണ്ടെങ്കിൽ പിന്നെ മറിച്ചൊരു അഭിപ്രായം വരാൻ വഴിയില്ല. ലൗകികമായ കാര്യങ്ങളും അങ്ങനെ തന്നെ, താൻ തന്നെ പുരുഷൻ എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീയാണോന്ന് സംശയം വരാറില്ല ആർക്കും. സ്ത്രീയാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പുരുഷനാണെന്നും സംശയം വരാറില്ല, വരാറില്ല. പക്ഷെ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അവളൊരു പെണ്ണാണെങ്കിലും പുരുഷന്റെ പ്രവൃത്തിയാണ്. പുരുഷനെ കുറിച്ച് പറയാറില്ല, അവനൊരു പുരുഷനാണെങ്കിലും സ്ത്രീയുടെ പ്രവൃത്തിയാണ് എന്നെല്ലാം പറയാറുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് വ്യക്തിയുടെ അനുഭവത്തിന് മാറ്റമുണ്ടോ? ഇല്ല. കാണുന്നവർക്ക് അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടാകാം, അതുപോലെയൊക്കെ ഉള്ളൂ ഇവിടെയും. ശോകമോഹങ്ങൾ തന്നിൽ നിവർത്തിച്ചിരിക്കുന്നു എന്ന് സുനിശ്ചിതമായ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതില്ല. എന്തുകൊണ്ട്? എന്താണ് ശോകമോഹ നിവൃത്തി എന്നുള്ളതിൻ്റെ താല്പര്യം മനസ്സിലാക്കിയിരിക്കുന്നു. എന്താണ് ശോകമോഹ നിവൃത്തി? അത് സ്വയം മനസ്സിലാക്കണം. എന്താ മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ട്? അത് സ്വയം തൻ്റെ വ്യക്തിനിഷ്ഠമായ ഒരറിവാണ്, ബോധമാണ്, അനുഭവമാണ്. സുഖമോഹങ്ങളില്ല, മൂന്ന് കാലത്തിനും അതിന് നിലനിൽപ്പില്ല എന്നുള്ള. അപ്പോൾ ശോകമോഹ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ അന്വേഷിക്കുന്നില്ല. അതാണ് ഉള്ളതാണ്. അദ്വൈതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടാണ് ജ്ഞാനാത്മുക്തി. ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിനപ്പുറം വേറൊരു ഉപായം അവിടെയില്ല മുക്തിക്ക്. മറ്റു സമ്പ്രദായങ്ങൾ അങ്ങനെയല്ല. ജ്ഞാനത്തെക്കുറിച്ച് അവർ പറയും ഇത് വേറെ ഒരു തിയറിയാണ്, ഇനി പ്രാക്ടിക്കലായി പലതും ചെയ്യാനുണ്ട്, എന്നാലേ മുക്തി സംഭവിക്കത്തുള്ളൂ. അഭ്യാസങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ അത് പറയുന്നില്ല. ജ്ഞാനം പിന്നെ ഒരു അഭ്യാസം പിന്നെ ഒരു മുക്തി അങ്ങനെയല്ല പറയുന്നത്. ജ്ഞാനം തന്നെ എന്താണ്? സുനിശ്ചിതാർത്ഥമാണ്, തത്വനിശ്ചയമാണ്. അത് ആർക്കാണോ നിശ്ചയമെന്ന് അവനെ അത് ബോധ്യപ്പെടാൻ പറ്റും. അത് നിശ്ചയം വന്ന ഒരുവൻ കണ്ടിട്ട് അവന്റെ നിശ്ചയത്തെ കാണുന്നവന് ബോധ്യപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അവന്റെ ദൃഷ്ടിയിൽ ശോകമോഹങ്ങളും മറ്റും ഉള്ളതായി തോന്നും. അപ്പോൾ അവിടെ സമാനം പറയണം. അതെങ്ങനെ കാണുന്നു? തത്വനിശ്ചയത്തിൽ പശുവാദി നിശ്ച വിശേഷ പ്രതീതി ഇങ്ങനെ പല ഇതും പറയും. അപ്പം ഈ രണ്ടും കൂടെ ആരോപിക്കരുത്. ഒരു വ്യക്തിയിൽ ജ്ഞാനിത്വം അതിനാരോപിക്കുക, ജ്ഞാനിയാണ്. പിന്നെ അവിടെ അജ്ഞാനിത്വം, അജ്ഞാന കാര്യങ്ങൾ ഇതും ആരോപിക്കരുത്. രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നത്, ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ. ഒന്നിൽ അയാൾ ബോധശൂന്യൻ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ബോധവാൻ, അവിടെ ഈ പറയുന്ന പ്രവൃത്തികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ശോകമോഹങ്ങൾ ഏകത്വദൃക്കൽ നിവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. തത്വദൃഷ്ടിയിൽ അത് പരമാർത്ഥത്തിൽ തന്നിൽ നിവർത്തിച്ചിരിക്കുന്നു, തന്നിൽ നിലനിൽക്കുന്നില്ല. ഇതിനപ്പുറം അതിന് വേറൊരു അർത്ഥമില്ല. അല്ലാതെ ശോകമോഹം നിവൃത്തി വേണമെന്നുണ്ടെങ്കിൽ മറ്റഭ്യാസം ചെയ്യണം, അല്ലെങ്കിൽ ഉറങ്ങണം. സുഷുപ്തി, മൂർച്ച തുടങ്ങിയ അവസ്ഥകളിലേക്ക് പോകണം. ചിലപ്പോൾ ശോകമോഹങ്ങൾ നിവർത്തിക്കാം, അല്ലെങ്കിൽ സമാധി പരിശീലിക്കണം, അവിടെ ഇല്ലാതിരിക്കാം. പക്ഷെ അവിടെയൊന്നും എന്താണ് ജ്ഞാനാത്മോക്ഷം എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല. നിത്യമുക്തി അവിടെ കരഗതമാകുന്നില്ല. അതാണ് ഇവിടെ അത് പറഞ്ഞിരിക്കുന്ന ഏകത്വം എന്ന് പറയുന്ന സന്ദർഭത്തോടാണ്. ആ ഏകത്വ ബുദ്ധിയിലേ അത് സാധിക്കത്തുള്ളൂ. ഏകത്വ ബുദ്ധി എന്ന് പറയുമ്പോൾ അനന്യത്വ ബുദ്ധിയാണ്. അനന്യത്വ ബുദ്ധിയിലൂടെ ശോകമോഹങ്ങൾക്കൊന്നും നിൽക്കാനിടങ്ങില്ല. തന്നിൽ നിന്ന് അന്യമായ ശോകമോഹങ്ങൾ അവിടെ നിൽക്കും? നിൽക്കത്തില്ല. ജ്ഞാനം കൊണ്ടുള്ള മുക്തി സംഭവിച്ചു കഴിഞ്ഞ് വേറൊരു തരത്തിൽ മുക്തി സംഭവിക്കാനില്ല. മുക്തിയെ പ്രതീക്ഷിക്കുന്നില്ല. ഉപായങ്ങൾ മുക്തിക്ക് വേണ്ടി ഉപായങ്ങൾ അന്വേഷിക്കുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല. അത് തത്വജ്ഞാനത്തിൻ്റെ നില എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള അവ്യക്തതകളുമില്ല. അത് ബോധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. ഇതിച്ച സ്ഥിതപ്രജ്ഞലക്ഷണ സ്മൃതിച്ച ഗീതയിലും സ്ഥിതപ്രജ്ഞലക്ഷണ സ്മൃതി അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഗീതസ്മൃതിയാണ്. ഭാഷകാരന് അതിനെ സ്മൃതിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ ഇത് പറയുന്നുണ്ട്. എന്താണ് അവിടെ ശോകമോഹങ്ങളില്ല, ആവർത്തിച്ച് ആവർത്തിച്ച് അതാ പറയുന്നു. അവിടെ എന്താണ് പ്രജ്ഞസ്ഥിതമായിരിക്കുക എന്നുള്ളതാണ്. ഈ ബോധം അസ്ഥിതമായിരിക്കുക, അസ്ഥിരമായിരിക്കുക, തത്വനിശ്ചയത്തിൽ ശോഭമോഹങ്ങൾ തന്നിലില്ല എന്ന് ബോധ്യപ്പെടുക അത്രയേ ഉള്ളൂ. ഇല്ലാന്ന് ബോധ്യപ്പെട്ടാൽ ഇല്ല തന്നെ. അപ്പൊ ഇല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടവന് മറ്റുള്ളവരുടെ മുമ്പിൽ സാധൂകരിക്കേണ്ട ആവശ്യമില്ല. അത് ആ ശോകമോഹങ്ങൾ എന്നില്ല. ഇല്ലാത്തൊരു കാര്യത്തിൽ പിന്നെ എന്തിനാണ് സാധൂകരിക്കുന്നതിൻ്റെ ആവശ്യമില്ല? പിന്നെ എന്താണ് സാധൂകരിക്കേണ്ട? ഇവിടെ ആർക്കാണോ ആ തത്വദർശനത്തിൽ ഇതൊക്കെ തുടരുന്നു എന്ന് തോന്നുന്നത് അവനാണ് അതിന്റെ സാധൂകരണം വേണ്ടത്. എന്നുവെച്ചാൽ തത്വജ്ഞാനിയുടെ ഭാഷയിലല്ല, കേവലം ഒരു ജിജ്ഞാസുവിന്റെ ഭാഷയിലാണ്. ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാം. അയാൾ തത്വജ്ഞാനി എന്ന് പറയുന്നു ശോകമോഹങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പറയേണ്ടി വരും, ജിജ്ഞാസുവിനെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയേണ്ടി വരും. സ്ഥിതകൃത ലക്ഷണത്തിലെ കഥ പറഞ്ഞത് അത് ഇല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞു. ബോധിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ പ്രതീതി നിലനിൽക്കുന്നു, അസത്യമായ പ്രതീതി നിലനിൽക്കുന്നു. തൻ്റെ സ്വരൂപത്തെ ശോകമോഹങ്ങൾ ബാധിക്കുന്നില്ല എന്ന് നിശ്ചയിച്ചതിന് ശേഷം, നിശ്ചയിച്ചാൽ പിന്നെ അതങ്ങനെ ബാധിക്കും, ബാധിക്കുന്നില്ല, എന്നാലും പ്രതീതി നിലനിൽക്കുന്നതിന് ഭാഷകാരൻ പല സമാധാനവും പറഞ്ഞു. അത് പ്രധാനമായി പറയുന്നതാണ് പ്രാരബ്ധം, പ്രാരബ്ധവിശേഷം. അങ്ങനെ തുടരുന്നു. അത് ജിജ്ഞാസുവിൻ്റെ സമാധാനമാണ്. തത്വജ്ഞാനിക്ക് അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ ആവശ്യം ഇല്ല. ജിജ്ഞാസുവിന് മുമ്പിലോട്ട് കടന്നു പോകണമെങ്കിൽ അങ്ങനെ ഒരു ഇത് ആവശ്യമാണ്. ആ ജിജ്ഞാസുവിൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമല്ല. പരമാർത്ഥം എന്ന് പറയുന്നത് എവിടെയുള്ളൂ? ആ പരമാർത്ഥം ജ്ഞാനത്തിലേ ഉള്ളൂ. മറ്റതല്ല എന്താണ്? കൽപ്പനകളാണ്, ജിജ്ഞാസുവിൻ്റെ ആരോപിതമായ കൽപ്പനകളാണ്. അങ്ങനെ ആയിരിക്കാം എന്ന് തത്വജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിലോ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരർത്ഥമുണ്ട്. ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രതീതിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ പ്രാരബ്ധമുണ്ട്. തത്വജ്ഞാനി എന്താണ് പറയുന്നത്? പ്രാരബ്ധം പുനഃസഞ്ജിതം കിമാഗാമി. എവിടെയാണ് പ്രാരബ്ധം, എവിടെയാണ് സഞ്ജിതം, എവിടെയാണ് ആഗാമി, അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്നാണ്. എന്തുകൊണ്ട്? ജിജ്ഞാസുവിൽ ആരോപിക്കുമ്പോൾ പ്രാരബ്ധമാണല്ലോ പറയുന്നു, അങ്ങനെ ഒന്നില്ലല്ലോ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇക്കാര്യം തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണ സ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട്, ഗീതയിലും. സ്ഥിതേജ ക്ഷേത്രജ പരമാത്മേകത്വ വിഷയ സമ്യക് ദർശന ക്ഷേത്രജ്ഞ പരമാത്മേരി നാമമാത്ര ഭേതാ. അപ്പോ ആ സമ്യക് ദർശനം എന്ന് പറയാൻ അദ്വൈത ദർശനത്തിന് മാത്രമേ കഴിയൂ, വേറെ ഒന്ന് സമ്യക് ദർശനമുണ്ട്. വേറൊന്നിന് സമ്യക് ദർശനം എന്ന് പറയാൻ പറ്റത്തില്ല. അദ്വൈത ദർശനം മാത്രമാണ് സമ്യക് ദർശനം. എന്തുകൊണ്ട്? ക്ഷേത്രജ്ഞ പരമാത്മേകത്വ വിഷയ ജീവപര അവിടെ ഭേദം ഇല്ല. ഏകമായ തത്വം, അദ്വൈതമായ തത്വം അതിന് അതിൻ്റെ ബോധമാണ്. ചോദിക്കും, അങ്ങനെ ഏകത്വമാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ജീവൻ പരനെന്ന് പറയുന്നു? ഒന്നാണെങ്കിൽ രണ്ടാക്കി പറയുകയും പിന്നെ ഒന്നാണെന്ന് പറയുകയും ചെയ്യുക. അതിൻ്റെ ആവശ്യം തോന്നും. ഒന്നാണെങ്കിൽ ഒന്നെന്നങ്ങ് പറയും, പിന്നെ രണ്ടാക്കി എന്തിനാ പറയും? പറയുന്നു നാമമാത്ര ഭേദാ. അങ്ങനെ രണ്ട് പേര് പറയുന്നു. ഘടം കലശം എന്ന് ഒരേ വസ്തുവിന് രണ്ട് പേര് പറഞ്ഞുകൊണ്ട് അത് രണ്ടാകും. അതുപോലെ നാമം എന്ന് പറയുന്നത് അനന്തമാണ്, അനന്തമായ നാമങ്ങളുണ്ട്. അപ്പോൾ ഒന്നിനെ തന്നെ പല പേരുകൾ പറയും, പരമാത്മാന്ന് പറയും. അപ്പോൾ ഈ തത്വത്തെ അറിയാത്ത ജിജ്ഞാസു ചിലപ്പോൾ ആ ഭേദമനുസരിച്ച് വ്യവഹരിക്കുകയും ചെയ്യും. ഞാൻ ജീവനാണ്, പരമാത്മാവ് അന്യനാണ്, ആ പരമാത്മാവിനെ ഉപാസിക്കണം, ഭേദബുദ്ധി ഉണ്ടെങ്കിലേ സാധിക്കും, ആ പരമാത്മാവിൻ്റെ പ്രസാദം നേടണം, അങ്ങനെയൊക്കെ ജിജ്ഞാസു ചിന്തിക്കും, അതിൻ്റെ സാധനാമാർഗങ്ങളിൽ പ്രവർത്തിക്കും. ജിജ്ഞാസുവിനെ സംബന്ധിച്ച് അതൊക്കെ ശരിയാണ്. പക്ഷെ തത്വത്തിൽ തത്വദർശി എന്താ പറയുന്നത്? നാമത്തിലെ ഭേദം, തത്വത്തിൽ വ്യത്യാസമൊന്നും, അതാണ് സമ്യക് ദർശനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പരമാർത്ഥമായിരിക്കെ ക്ഷേത്രജ്ഞോ അയം പരമാത്മനോ ഭിന്ന പരമാത്മായം ക്ഷേത്രജ്ഞ ഭിന്ന ഇത്യവം ജാതീയക ആത്മഭേദ വിഷയവും നിർബന്ധവും നിരർത്ഥക. പക്ഷെ അർത്ഥശൂന്യമായ പിടിവാദങ്ങളിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. എപ്പോൾ അതാര് പിടിക്കുന്നു? ഒരു ജിജ്ഞാസ്. അജ്ഞൻ അങ്ങനെ ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത അവനതിൽ മുറുകെ പിടിച്ചോട്ടെ. പക്ഷെ ജിജ്ഞാസു അത് പാടില്ല. നിരർത്ഥകമായ നിർബന്ധമെന്നാണ് ജിജ്ഞാസ്. അത് എന്തിനങ്ങനെ നിരർത്ഥകമായ ഒരു നിർബന്ധത്തിൽ പിടിക്കുന്നത്? അപ്പൊ അവന് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ കാണും. അവനെ സംബന്ധിച്ചിടത്തോളം മുക്തി എന്നൊക്കെ പറയുന്നവരും ആലങ്കാരികമായ ഭൂഷണങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ പറയും ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. പരമാർത്ഥത്തിൽ അതൊന്നുമല്ല ആവശ്യം. അവന് വേണ്ടത് എന്താണ്? ഈ ലോകത്തെയാണ്. ഈ ലോകത്തിലെ വിഭൂതികളോടാണ് അവന് താല്പര്യം. അപ്പൊ ഇതൊക്കെ അവന് നിലനിർത്തണം. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി തത്വത്തെ അവൻ ഗുരുക്കന്മാർ ബോധിപ്പിച്ചാലും ആ തത്വത്തെ അവന് ബോധിക്കാൻ കഴിഞ്ഞാലും അതിൻ്റെ നിശ്ചയത്തിന് വേണ്ടി ശ്രമിക്കാതെ നിരർത്ഥകമായ നിർബന്ധത്തിൽ പിടിച്ചേക്കും. അതെന്തുകൊണ്ട് വേണ്ടി? വിഷയവിതൃഷ്ണ അല്ല, വിഷയതൃഷ്ണയാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. ഈ ലോകത്തവന് പലതും നേടാനുണ്ട്. ആ ദ്വൈത ബോധത്തിലേക്ക് വന്നാലോ ഇതൊന്നും കൂടെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇതെല്ലാം അസത്യമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞവൻ സത്യബുദ്ധിയോടുകൂടി എന്റെ പിറകെ പോകാൻ കഴിയും? ഇല്ല. അതാണ് ആവശ്യം. പക്ഷെ അതിന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ പോകത്തില്ല. പക്ഷെ മറിച്ചാണെങ്കിലോ ക്ഷേത്രജ്ഞോ അയം പരമാത്മനോ ഭിന്ന, ഇങ്ങനെ കരുതുന്നു ഞാൻ ഈശ്വരനിൽ നിന്ന് വേറെയാണ്, പരമാത്മാവും ക്ഷേത്രജ്ഞ ഭിന്ന, ആ പരമാത്മാവ് എന്നിൽ നിന്ന് വേറെയാണ്, ഇത്യവം ജാതീയക ആത്മഭേദ വിഷയവും നിർബന്ധവും നിരർത്ഥക. ഞാൻ വേറെയാണ്, അന്യൻ വേറെയാണ്. ഈ ഭേദം ഇതിനെ നിഷേധിക്കുന്നതാണ് ഗീതം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, എന്താണ് വിഷയ വിതൃഷ്ണയുള്ളവനെ അദ്വൈതം പറ്റൂ, അല്ലാത്തവനെ പറ്റത്തില്ല. ലോകത്തോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്വൈതം നിങ്ങൾക്ക് പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അദ്വൈതം വേണ്ട, അദ്വൈതത്തെ ഭയക്കുന്നത് എന്തുകൊണ്ട്? ഈ നാനാത്വത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇതിൽ കിടന്ന് കളിക്കണം, ഇവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും. അവന് സംസാര മുക്തി എന്നൊക്കെ വെറുതെ വാചാടവും വാക്കുകൊണ്ട് പറയുമെങ്കിലും അവന്റെ താല്പര്യം ഈ സംസാരത്തിലാണ്. ഇതിനുള്ള തൃഷ്ണ അവനിവിടെ പിടിച്ചു നിർത്തുകയാണ്. അവനിവിടെ എല്ലാം വേണം, സമ്പത്ത് വേണോ, യശസ് വേണോ, അവന്റെ കാമനകളെല്ലാം ഇവിടെ പൂർണ്ണമാകണം, അതെല്ലാം വേണം. അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഈ ദ്വൈതത്തെ അംഗീകരിച്ച് അതിന്റെ വഴിക്ക് പോയാലേ പറ്റൂ. ഏതൊന്നിലാണോ അഭയത്തെ ദർശിക്കാൻ കഴിയുന്നത് അവിടെ അവൻ ഭയത്തെ ദർശിക്കും. അതുകൊണ്ടാണ് ഒത്തിരി പേര് അദ്വൈതത്തെ ഭയക്കുന്നത്. ആരുടെയും കുറ്റമല്ല, അവന്റെ തൃഷ്ണ ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൽ നിന്ന് പലതും നേടണമെന്ന് കരുതുന്നു, അദ്വൈതത്തെ അവിടെ ഉപേക്ഷിക്കുന്നു. അപ്പം പറയുന്നു, ഇത് വെറും നിരർത്ഥകമായൊരു നിർബന്ധം മാത്രമായിട്ടാണ് ഈ ദ്വൈതത്തെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. സാധ്യ സാധന ശൂന്യനായി ഒരുവന് ജീവിക്കാൻ കഴിയും. പക്ഷെ അതല്ല, ഈ ഭേദത്തെ പിടിച്ചാലോ അവനൊന്നും സാധ്യ സാധന ബോധത്തോടുകൂടി ജീവിക്കേണ്ടി വരും. അത് രണ്ടും രണ്ടാണ്. ഇവിടെ ഭാഷ്യകാലം പറയുന്നു എല്ലാവരും ഇതിലാണ് പഠിച്ചിരിക്കുന്നു. സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്താണെന്ന് മനസ്സിലാക്കിയാലും ദ്വൈതത്തിൽ നിരർത്ഥകമായ നിർബന്ധത്തിലാണ്. അതുകൊണ്ട് എന്താണ് സത്യേകോഹ്യം ആത്മാ നാമമാത്ര ഭേദേന ബഹുധാഭിധീയതേ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. നാമമാത്ര ഭേദമേ ഉള്ളൂ ഇതിലല്ല. എങ്ങനെയാണ് ഞാൻ നീ എന്നുള്ള ഭേദം കേവലം നാമത്തെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്നത്? അതുപോലെയുള്ള ഈശ്വരനും പരനും എന്നുള്ള ആ ഭേദം ഏകോഹ്യം ആത്മാ, ഈ പരമാത്മാവ് ഏകനാണ്. പക്ഷേ നാമഭേദം കൊണ്ട് ബൗധ പലതരത്തിൽ പറയപ്പെടുന്നു. ഇന്ദ്രനെന്നും ചന്ദ്രനെന്നും പലതരത്തിൽ പറയുന്നു. ഇത് ഇതാണ് തത്വം. നഹി സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായാം ഇതി കാഞ്ചി ഏവ ഏകാം ഗുഹാം അധികൃത്യേത ദുക്തം നച്ച ബ്രഹ്മണോ അന്യോ ഗുഹായാം നിഹിതോ അസ്തി തസ്സൃഷ്ടോ തദേവ അനുപ്രാവശ്യതി സൃഷ്ടരേവ പ്രവേശിശ്രമണ. ഇങ്ങനെയെല്ലാം പറയുമ്പോഴും പറയുന്നു ഈശ്വരന് സൃഷ്ടികർത്താവിനെ അംഗീകരിച്ചല്ലേ പറ്റൂ. അദ്വൈതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആ തത്വത്തെ മനസ്സിലാക്കുകയാണ് പലരും പറയുന്നത്. സൃഷ്ടിച്ചത് ഈശ്വരൻ, അത് വേറെ. അജ്ഞനായിരിക്കുന്ന ജീവൻ ഈ സൃഷ്ടി അനുഭവിക്കുന്നവൻ മാത്രം. ഈ ജീവനല്ല സൃഷ്ടിക്കുന്നത്. ഇത് നമ്മളും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ പൊരുള ഗ്രഹിച്ചിട്ട് വേണം അത് പറയാൻ. അതൊരു അദ്വൈതത്തിൻ്റെ വലിയൊരു പ്രക്രിയയായിട്ട് എടുത്തിട്ട് പറയുമ്പോൾ അതിൻ്റെ സത്വം നഷ്ടപ്പെടാൻ പാടില്ല. എന്താണ് അതിൻ്റെ പൊരുൾ? ഈശ്വരൻ തന്നെയാണ് ജീവനായിരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല, ഒരേ ഒരു തത്വം തന്നെയാണ്. ഒരു തത്വമെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ സൃഷ്ടിച്ചത് ഈശ്വരനാണോ ജീവനാണോ എന്ന് തർക്കത്തിന് അവകാശമില്ലല്ലോ. സൃഷ്ടികർത്താവ് തന്നെയാണ് രണ്ടായി ഇരിക്കുന്നത്. ആണ് സൃഷ്ടിയുടെ പ്രവേശശ്രമ സൃഷ്ടാവ് തന്നെ ജീവനായിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. പിന്നെ ഈശ്വരൻ സൃഷ്ടിച്ചു താനല്ല എന്ന് പറയേണ്ടി വരുന്നേപ്പോ താൻ സ്വയം ഈശ്വര തത്വത്തെ ഗ്രഹിക്കാതെ മോഹിതനായിരിക്കുമ്പോൾ താൻ സർവജ്ഞൻ നല്ല അല്പജ്ഞനാണെന്ന് സ്വയം ധരിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോധിക്കണം എനിക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കുള്ള കഴിവുമില്ല എന്ന് ബോധിക്കണം. അവിടെ സർവജ്ഞനായ ഒരു സൃഷ്ടികർത്താവിനെ വേറിട്ട് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ ഈ ഭേദം എന്ന് പറയുന്നത് കേവലം ഉപാധികൃതമാണ് എന്ന് ജിജ്ഞാസ് മനസ്സിലാക്കുമ്പോൾ, ജിജ്ഞാസുവിനെ സംബന്ധിച്ച് തന്നിൽ നിന്ന് അന്യമായി ഒരു സൃഷ്ടികർത്താവില്ല, അങ്ങനെയൊന്നുമില്ല. ഒരേ ഒരു സൃഷ്ടികർത്താവ് തന്നെ സർവത്തെയും സൃഷ്ടിച്ചിട്ട് അതേ സൃഷ്ടികർത്താവ് തന്നെ ഈ ശരീര താതാത്മ്യത്തോടുകൂടി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ആ സൃഷ്ടികർത്താവ് തന്നെയാണ്, ആ ശരീര താതാത്മ്യത്തോടുകൂടിയിരിക്കുന്ന സൃഷ്ടികർത്താവ് തന്നെയാണ് താൻ എന്നും മനസ്സിലാക്കുമ്പോൾ ഇവിടെ താനല്ല സൃഷ്ടികർത്താവ് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. താൻ തന്നെയാണ് സൃഷ്ടിച്ചത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഭേദത്തെ കൽപ്പിക്കാൻ കഴിയില്ല. താൻ വേറെ സൃഷ്ടികർത്താവ് വേറെ, അത് കഴിയത്തില്ല. അതുകൊണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയാൻ കഴിയത്തില്ലെന്നാ പറയുന്നു. എന്തുകൊണ്ട്? യോവേദ നിഹിതം ഗുഹായാം, ആരാണോ ഈ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്നവനെ കാണുന്നത്. ഇത് കാഞ്ചി ഏവ ഏകാം ഗുഹാം അധികൃത്യ, ഏതൊരു ഗുഹയിലിരിക്കുന്ന ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഗുഹയിലിരിക്കുന്ന ബ്രഹ്മത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഠിനമായ തപസ് ചെയ്യുന്നത്. അത് തപസ് ചെയ്താലേ അത് പ്രകടമാകും. കാരണം ഗുഹയിലല്ലേ ഇരിക്കുന്നത്, അവിടെ എത്തിപ്പെട്ട് അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമല്ല, സുഖരമല്ല. അപ്പം അവിടെ ഒരുപാട് യത്നം ആവശ്യമാണ്. യത്നത്തിൻ്റെ പേരാണ് തപസ് എന്ന് പറയുന്നു ചില ജിജ്ഞാസുക്കൾ. അങ്ങനെ കരുതുന്നു, പറയുന്നു ഇല്ല എന്നുവെച്ച ബ്രഹ്മണോ അന്യോ ഗുഹായ നിഹിതം അസ്ഥി പറയുന്നു. ഇവിടെ ഈ പറയുന്ന ഈ തത്വം തന്നെയാണ് ഗുഹയിലിരിക്കുന്നു എന്ന് പറയുന്നു. ഏതൊരു തത്വമാണോ നീ ആയിരിക്കുന്നതെന്ന് പറഞ്ഞത് നന്യോ എന്ന് പറയുന്നു, ആ തത്വത്തെ തന്നെയാണ് ഗുഹയിലിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നിന്ന് അന്യമായി വന്നിരിക്കുന്നു ഗുഹയിലെന്നൊന്നും അർത്ഥം എടുക്കണ്ട. എന്തുകൊണ്ട്? തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യ സൃഷ്ടിച്ചവൻ തന്നെ ഇവിടെ പ്രവേശിച്ചിരിക്കുന്നു. ഇത് സൃഷ്ടുരേഖ പ്രവേശ ശ്രമണമാണ്. ഏത് നിർബന്ധം കുറവന്തി, പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇനി എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് ഈ അദ്വൈതത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ഒരു ദ്വൈതിയാണ്, എനിക്ക് ദ്വൈതത്തിൻ്റെ വഴിക്കേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു സാധാരണ മനുഷ്യനെ പോലും. അവനെന്ത് പറയുന്നു? എന്തോന്നാ മുക്തി, എന്തോന്ന് മോക്ഷം, എന്തോന്ന് തത്വജ്ഞാനം, പരിഹസിക്കും, ഇതിനെ കേന്ദ്രിക്കുന്നു. ഈ ലോകത്ത് എന്തെല്ലാം ചെയ്യാൻ പ്രവർത്തിക്കാനുണ്ട് അതൊക്കെ പ്രവർത്തിക്കുക, ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, സ്വന്തം കാര്യം നോക്കുക. ഇനി നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിൽ ലോകത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യുക. അല്ല, തത്വജ്ഞാനം, മുക്തി, അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ എന്തെങ്കിലും സമയം കഴിയണം. അങ്ങനെ പറയുന്നവർ എന്തുകൊണ്ട്? ഇതൊന്നും യഥാർത്ഥമല്ല. ഇതൊക്കെ ചില ആശയങ്ങൾ, ചില ചിന്തകൾ ചിലർ മുന്നോട്ട് വച്ചതാണ്. അതിനും പരമാർത്ഥമായിട്ട് ബന്ധമൊന്നുമില്ല. ഇങ്ങനെ പറയുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരറിയാതെ തന്നെ ചില കാര്യങ്ങളിൽ അവർക്ക് നിർബന്ധമുണ്ടെന്ന് ഇതൊക്കെയാണ് സത്യം. അതിൽ ചിലർ തന്നെ ഈശ്വരനെ അംഗീകരിക്കുന്നു, ചിലർ അംഗീകരിക്കുന്നില്ല. ഈശ്വരനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ അവരെന്ത് പറയും? ഏത് നിർബന്ധം കുറവന്തി, ഈശ്വരൻ വരെ വരം വരെ, ഇവിടെ ഏകത്വമല്ല നാനാത്വമാണ്. തേ വേദാന്തർത്ഥം ബാധമാനാഹ എന്ന് പറഞ്ഞ ശ്രുതിയുടെ സുനിശ്ചിതമായ അർത്ഥത്തെ അവർ ഈ പറയുന്ന അല്പബുദ്ധി കൊണ്ട് ബാധിച്ചു കളയുന്നു. ശ്രുതിയുടെ സുനിശ്ചിതമായ അർത്ഥമാണ് ഗുരു ഉപദേശിച്ചത്. തത്വമസി, അവൻ്റെ അല്പബുദ്ധി കൊണ്ട് അവൻ പറയുന്ന എന്താണ്? അത് ശരിയല്ല. അവൻ്റെ സുനിശ്ചിതമായ അർത്ഥം എന്തിലാണ്? അത് ശരിയല്ല എന്നുള്ളതിലാണ്. അവരതിനെ ബാധിക്കുന്നു. അബാധിത ജ്ഞാനം എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എൻ്റെ ഈ അനുഭവം ഇതിനപ്പുറമൊന്നുമില്ല. എൻ്റെ ജനനത്തിലെല്ലാം ആരംഭിക്കുന്നു, എൻ്റെ മരണത്തിലെല്ലാം അവസാനിക്കുന്നു. ജനനത്തിനും മരണത്തിനും അപ്പുറമുള്ള നിത്യമായ തൻ്റെ സ്വരൂപത്തെ അവൻ അറിയുന്നില്ല. ഇത് ഒരാൾക്ക് അറിയാൻ കഴിയുന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റുന്നത്? അതല്ലേ, നമുക്കറിയാം, ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു കാര്യത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. എൻ്റെ മുമ്പിൽ ഈ പുസ്തകം ഇരിക്കുന്നു, ഞാനത് ബോധ്യപ്പെടുന്ന ഈ പുസ്തകമാണ്, എനിക്ക് നിഷേധിക്കാൻ പറ്റും. ഇത് പുസ്തകമല്ല എന്നിങ്ങനെ ഞാൻ നിഷേധിക്കും, അല്ലെങ്കിൽ പുസ്തകം ഇവിടെ ഇല്ലാന്നങ്ങനെ പറയും. അതുപോലെ ഇവിടെ എന്താ പറഞ്ഞത്? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സത്യമായി ജ്ഞാനമായി അനന്തമായി തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം ജിജ്ഞാസുവായ ഒരുവന്, തത്വജിജ്ഞാസുവായ ഒരുവന് ബോധ്യപ്പെട്ട കാര്യം പിന്നെ എങ്ങനെ നിഷേധിക്കാൻ പറ്റുന്നു? ബോധ്യപ്പെട്ടാൽ നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ നിഷേധിക്കാതാണ് ബാധമാനാഹ. അവരെ സംബന്ധിച്ചിടത്തോളം അവരതിനെ ബാധിക്കുന്നു. അതുകൊണ്ട് എന്താ നഷ്ടം വരുന്നത്? ശ്രേയോദ്വാരം സമ്യക് ദർശനമേവ ബാധന്തേ. ശ്രേയോദ്വാരം സമ്യക് ദർശനം അത് ബാധിക്കുന്നു. സമ്യക് ദർശനത്തെയാണ് അവർ ബാധിച്ചിരിക്കുന്നത്. എന്നിട്ടോ കൃതകം അനിത്യം ച മോക്ഷം കൽപ്പയന്തി. ഇപ്പോ ഈ സമ്യക് ദർശനത്തെ തള്ളിക്കളഞ്ഞാൽ, പുച്ഛിച്ച് തള്ളിയാൽ ഇതെന്തോ, പിന്നെ അവനെ കാത്തിരിക്കുന്ന മോക്ഷം എന്താണ്? ഇവിടെ എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന മോക്ഷം അത് അനിത്യമാണ്, ശാശ്വതമായ മോക്ഷമാണ്. അത് നല്ലവണ്ണം വയറക്കം നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സുഖവും ഒക്കെ തോന്നും, അതൊരു മോക്ഷമാണ്. അതുപോലെ അടുത്ത നിമിഷം വിശക്കും, വിശക്കുമ്പോൾ ആ മോക്ഷം പോയി. അപ്പൊ അഭ്യാസങ്ങളിലൂടെ നേടുന്ന മോക്ഷങ്ങളൊക്കെ അതുപോലെയാണ്. അത് കുണ്ടലിനിയെ പൊക്കിയിട്ടായാലും ശരി, കുംഭകത്തെ ചെയ്തിട്ടായാലും ശരി, എന്തഭ്യാസം ചെയ്തിട്ടായാലും ശരി, കൃതകമാണത്. കാരണം ചെയ്തുണ്ടാക്കിയെടുത്തല്ലേ മോക്ഷത്തെ, കഷ്ടപ്പെട്ട് തപസ് ചെയ്തുണ്ടാക്കിയല്ലേ, അനിത്യമാണ്. കുണ്ടലിനി താഴുമ്പം മോക്ഷം പോയി, ശ്വാസം വിട്ടു കഴിഞ്ഞാൽ കുംഭകത്തിൻ്റെ മോക്ഷം പോയി. എപ്പോഴും ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നു, മുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടിത് സാമാന്യ യുക്തിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ന്യായേനച്ച എന്നെ സംഘച്ചതേ, ഭാഷകാരം പറയുന്ന ഒന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് കാണിക്കുന്ന അഭ്യാസങ്ങളും ന്യായേനെ സംഘച്ചതേ, യുക്തിക്ക് നിരക്കുന്നില്ല. ഭേദദർശനം യുക്തിക്ക് നിരക്കുന്നില്ല, ഭേദദർശനത്തിന് നിർദ്ദേശിക്കുന്ന മുക്തി അതും യുക്തിക്ക് നിരക്കുന്നില്ല. ആ മുക്തിക്ക് ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നത് അതൊന്നും യുക്തിക്ക് നിരക്കുന്നില്ല. യോഗദർശനം പോലെയുള്ള ദർശനങ്ങളെല്ലാം തന്നെ ഭേദദർശനങ്ങളാണ്. യോഗപ്രതിപ്തി അധികരണത്തിൽ വരുമ്പോൾ അവിടെ വീണ്ടും അത് പറയും. അപ്പം അതിലൂടെ മുക്തിയെ സാധിക്കുക എന്ന് പറയുന്നത് അസംബന്ധമല്ല. ചോദിക്കുകയോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി എന്ന് പറയുന്നത് അദ്വൈത ദർശനത്തിലാണെന്ന് പറഞ്ഞാൽ യോഗം പോകുമല്ലോ, കോട്ടെ, എന്തിനത് ആവശ്യമില്ലാത്ത ചുമന്നു നടക്കുന്നു. ഇനി അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, വേണ്ടെന്നാര് പറഞ്ഞു. ഷുഗറും പ്രഷറും ഒക്കെ കുറയുമെങ്കിൽ നല്ലതാ, വേണ്ടെന്ന് പറയുന്നില്ല. മുക്തിയെ സംബന്ധിച്ച് പറയുകയാണ്. മുക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ പക്ഷികാരം പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ്. ന്യായെന്ന് വെച്ചാൽ സംഘച്ചത് ഇനി അതുകൊണ്ടുകൂടെ പറയുന്നുണ്ട് യത് ക്രിയാസാധ്യം തദനിത്യം. എന്തെല്ലാം ഇവിടെ അഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്നു അത് അനിത്യമാണ്. മുക്തി അഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്നതല്ല. അതിലൂടെ കൃത്യമായി പറയും. ചില ചോദിക്കും, ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി തരാമോ? ഒരാണ് ചോദിച്ചാണ് നമ്മൾ ഇതിന് സാധ്യമല്ല, ഒരു ഗ്യാരണ്ടിയില്ല, എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല? ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു. നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്, അത് വേറൊരാൾ ഗ്യാരണ്ടി തരേണ്ട കാര്യമൊന്നുമല്ല. നമുക്ക് ബോധ്യപ്പെട്ടാൽ ശരി, ബോധ്യപ്പെട്ടില്ലെങ്കിൽ ശരിയല്ല. ഇവിടെ പറയുന്ന എന്താണ്? അത് ബോധ്യപ്പെടും എന്നാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് യുക്തിയുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടും. അപ്പോൾ പിന്നെ വേറൊരാളതിന് ഗ്യാരണ്ടി തരേണ്ട ആവശ്യം തോന്നും, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ സ്വർഗത്ത് പോകുന്ന കാര്യമാണെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കണം, എന്നാലേ അവനിവിടെ യാഗം ചെയ്യത്തുള്ളൂ. അതാവശ്യമാണ്, കാരണം ഉറപ്പുള്ള കാര്യമില്ല. ഇവിടെ ജ്യോതിഷ്ഠോമം ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചിട്ട് സ്വർഗത്ത് പോകും, ആർക്കെന്താ മരണശേഷം എന്തെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഓരോന്നിനുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ഓരോന്നും വിശ്വസിക്കുന്നതാണ് മരണശേഷം ഇതായിരിക്കും. അല്ലാതിന് യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല, സ്വാനുഭവം ഇല്ല. അത്തരം കാര്യങ്ങളാണ് ഗ്യാരണ്ടി. അപ്പോൾ പുരോഹിതൻ പറയുന്നു, നീ ധൈര്യമായിട്ട് നിന്റെ എല്ലാ സമ്പത്തും എനിക്ക് ദാനം ചെയ്തിട്ട് യാഗം ചെയ്തോ, മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പരലോകത്തിലെ സ്വർഗം, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ സ്വർഗം, നിന്റെ സമ്പത്തെല്ലാം എൻ്റെ കയ്യിലായി, പിന്നെ എനിക്കിവിടെ സ്വർഗം, നിനക്കവിടെ ഈ സ്വർഗം. അപ്പോൾ ഈ പുരോഹിതൻ പറയുന്നതിൽ വിശ്വസിക്കുന്നവൻ, ശ്രദ്ധയുള്ളവൻ ഈ പുരോഹിതന്റെ ഗ്യാരണ്ടിയിലാണ് യാഗം ചെയ്യുന്നത്. വേറെ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതിന് ചെറിയ അങ്ങനെയല്ലോ, യാഗം ചെയ്ത് പുത്രനുണ്ടായി, യാഗം ചെയ്ത് മഴ പെയ്തു, അവനെ ഈ ചെയ്യുന്നതിനൊന്നും അടിസ്ഥാനമില്ലാന്നെങ്ങനെ പറയുന്നു? അപ്പൊ അടിസ്ഥാനമില്ലാന്ന് പറയാൻ പറ്റും. ഈ യാഗം ചെയ്ത് മഴ പെയ്തു, യാഗം ചെയ്ത് പുത്രനുണ്ടായി എന്ന് പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞവർ തന്നെ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം. വൈദികന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ല, ഞാൻ പറയുന്നതല്ല. വേദം പറഞ്ഞു, യാഗം ചെയ്ത പുത്രനുണ്ടാകും, പശു ഉണ്ടാകും, ഇതെല്ലാം. ഒരാൾ യാഗം ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ പുത്രനുണ്ടായി. ഒത്തു വന്നല്ലോ, യാഗം ചെയ്ത് പുത്രനും ഉണ്ടായി. അപ്പൊ യാഗം ചെയ്തുകൊണ്ടല്ലേ പുത്രനുണ്ടായി? ആ 1900 പേര് ചെയ്ത് ഒരാൾക്ക് പുത്രനുണ്ടായി, ബാക്കി 99 പേർക്കും ഉണ്ടായില്ല. അത് പോട്ടെ, ഒരാൾക്കെങ്കിലും ഉണ്ടായില്ല, ഇല്ലാത്തത് മറക്കാം. ഇല്ലാത്തവന് കാശ് നഷ്ടം, ഉണ്ടായവന് സന്തോഷം. പക്ഷെ അവിടെ വൈദികന്മാർ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ യാഗം കൊണ്ട് പുത്രനുണ്ടായി എന്നുള്ള കാര്യം അംഗീകരിക്കാം. പിന്നെ വൈദികനോട് കുറച്ച് കടന്ന് ചോദിച്ചു കഴിഞ്ഞാണ്, കടന്ന് ചോദിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മീമാംസ പൂർവമീമാംസയുടെ വിചാരത്തിലേക്ക് വരുമ്പം അവരൊരു കാര്യം അവർക്ക് നിർബന്ധപൂർവമായി അംഗീകരിക്കേണ്ടി വരുന്ന എന്താണോ, അങ്ങനെ വരുമ്പോൾ യാഗത്തെ കാരണമായും സ്വർഗത്തെ ഫലമായും സ്വീകരിക്കണം, അല്ലെങ്കിൽ പുത്രനെ പറയുന്നു അത് സ്വീകരിക്കണം. അപ്പോൾ കാര്യവും കാരണവും അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊന്നും സ്വീകരിക്കേണ്ടി. കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധം അതാണ്, അത് അങ്ങനെയൊന്നും സ്വീകരിക്കേണ്ടി. ഏതുപോലെ ഒരു വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുന്നു എന്ന് പറയുമ്പം വിത്തും വൃക്ഷവും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്ന ഇവിടെ നമ്മൾ വിത്തായിരിക്കും, വിത്തിന്റെ അകത്ത് തന്നെ ഉണ്ട് ബീജം. അപ്പൊ വിത്തിനെ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മൾക്ക് ബീജത്തെയും തിരിച്ചറിയുന്നു. അപ്പൊ പറയുന്നു വിത്തും വൃക്ഷവും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അതാണ് ആ ബീജം, അതാണ് വിത്തിനെ വൃക്ഷമാക്കി മാറ്റി. അതിനകത്ത് പല കാരണങ്ങളുമുണ്ട്, ആ കാരണങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അപ്പോൾ മീമാംസകനോട് ചോദിക്കും, ഈ യാഗവും സ്വർഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്നാണ് ചോദിക്കുന്നത്. യാഗവും സർവവും തമ്മിലുള്ള ബന്ധം, അതിന് ബുദ്ധിമാന്മാരായ മീമാംസകർ പറയുന്നു എന്തെന്നറിയാമോ? അറിയത്തില്ല എന്നാണ് അവർ പറയുന്നതാണ്. അറിയത്തില്ല, അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഞങ്ങൾക്കറിയത്തില്ല. അപ്പോ ഇത് തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. എന്താ ഇത് തമ്മിലുള്ള കാര്യകാരണ ബന്ധം? അതറിയത്തില്ല. അതിനാണ് പറയുന്നത് അധിഷ്ഠം എന്ന് വെച്ചാൽ അനധിഷ്ഠം പൂർവം. അങ്ങനെ ഒരു കാര്യകാരണ ബന്ധത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. പിന്നെ എന്നാലും അങ്ങനെ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു? അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക, കാര്യകാരണ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുക, അധിഷ്ഠമാണ് എന്നർത്ഥം. എന്ന് വെച്ചാൽ അധിഷ്ഠമായൊരു കാര്യമില്ല, അങ്ങനെ ഒരു കാര്യകാരണ ബന്ധത്തെ ആർക്കും കണ്ടെത്താൻ കഴിയത്തില്ല, അറിയില്ല. അങ്ങനെ ഒന്നും അറിയാത്തത് ഉണ്ടെന്ന് കരുതുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളങ്ങനെ വിശ്വസിച്ചോളുക. ഇത് മീമാംസകർ പറയുന്നതാണ്, ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ പറയും അപൂർവം, അദൃഷ്ടം എന്നൊക്കെ പറയും. ഇതുവരെ അങ്ങനെ ആരും ഒരു സാധനം കണ്ടിട്ടില്ല. ബീജവും വൃക്ഷവും പോലെ ഒരു കാര്യകാരണ ബന്ധത്തെ കണ്ടെത്തിയിട്ടില്ല, പക്ഷെ ഉണ്ടെന്ന് വിശ്വസിക്കുക. അവിടെ എന്താണ്? അങ്ങനെ ഒരു ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടെ യുക്തിയില്ല, കേവലം വിശ്വാസം മാത്രം. ചിലടത്തൊക്കെ ഒത്തു വരും, ചിലടത്ത് ഒത്തു വരത്തുമില്ല. ഒത്തു വന്നിട്ടുണ്ടെങ്കിലോ അവർ പറയും അത് വിഘ്നം ഉണ്ടായിരുന്നു. എന്തായി വിഘ്നം? അതും അറിയത്തില്ല. വിഘ്നം എന്തെന്ന് വെച്ചാൽ അതും അറിയത്തില്ല. അതും അധിഷ്ഠമാണ്. അപ്പോൾ എത്ര ബുദ്ധിമാന്മാരാണ്! നമ്മൾ ഗണപതിഭവം നടത്തുന്നതും അതുപോലെയൊക്കെ തന്നെ. പുറത്തൊന്നും പറയണ്ട, നിങ്ങളറിയാൻ വേണ്ടി പറഞ്ഞത്. ഫലം കാണുന്നുണ്ടല്ലോ, ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. ഫലം ഉണ്ടെങ്കിൽ നടക്കട്ടെ. ഇവിടെ അദ്വൈതം അങ്ങനെയല്ല, അതാ പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ന്യായേന ചന സംഗച്ഛതേ, യുക്തിയുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്നില്ല. ഇവിടെയും യുക്തിയെ നിഷേധിക്കും അദ്വൈതത്തിൽ. പക്ഷെ മീമാംസകൻ പറയും പോലെയല്ല. മീമാംസകൻ പറയുന്നത് അദൃഷ്ടം അപൂർവം എന്ന് വെച്ചാൽ അത് എന്റെ അനുഭവത്തിനുമില്ല, നിന്റെ അനുഭവത്തിനുമില്ല. പക്ഷെ അദ്വൈതം പറയുന്നത് അങ്ങനെയല്ല, യുക്തിയെ നിഷേധിക്കാം. എവിടെ? സ്വാനുഭവത്തിൽ. അവിടെ സ്വാനുഭവത്തിൽ നിഷേധിക്കാം. അതുവരെ യുക്തിക്ക് പ്രസക്തിയുണ്ട്, ആ യുക്തിയെ നിഷേധിക്കാൻ പാടില്ല. യുക്തിക്ക് ഏത് അറ്റം വരെ പോകാമോ അതുവരെ അതിനെ സ്വീകരിക്കുക. യുക്തിക്ക് കടക്കാൻ കഴിയാത്ത സ്ഥാനത്ത് സ്വന്തം അനുഭവത്തെ സ്വീകരിക്കണം. അതാണ് അനുഭവാദേശ പ്രമാണം എന്ന് പറയുന്നത്. അനുഭവം എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് മുക്തി എന്ന് പറയുന്നത്, ജ്ഞാനാത്മുക്തി എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. അത് അദ്വൈതത്തിൽ മാത്രമേ സാധ്യമാകൂ, അദ്വൈത ദർശനത്തിൽ അത് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് അദ്വൈത ദർശനം സമ്യക് ദർശനമാണ്.